ഇവിടെ സിദ്ധാന്തത്തിൽ പറയുന്നു, ഏവം പ്രാപ്തവിച്ചത് ഉത്പത്തു ജ്ഞാനസ്യ കർമാപേക്ഷ വിദ്യതേ വിവിധിഷ ഉത്പാദദ്വാര വിവിധ ശന്തി യജ്ഞേനേശ്വരത്തേഹേ. ഇത് സർവർക്കും സമ്മതമായ അഭിപ്രായമാണ്. ജ്ഞാനത്തിന്റെ ഉത്പത്തിയിൽ കർമാപേക്ഷയുണ്ട്. അതാണ് ശ്രുതിയിലും പറയുന്നത്, വിവിധ ശന്തി യജ്ഞേന എന്ന് പറയുന്നുണ്ട്. അതിന് പൂർവക്ഷമാണ് നചൈതം വർത്തമാന ഉപദേശത്വ സ്തുതി മാത്രം അപൂർവത്വ അർത്ഥസ്യ. ഈ വിവിധ ശന്തി എന്ന് പറയുന്നത് കേവലം വർത്തമാനമാണ് എന്നാണ് പൂർവക്ഷി പറയുന്നത്. സിദ്ധാന്തി പറയുന്നത് ലേട്ടാണ്, ലേട്ട് വർത്തമാനം പോലെ തന്നെ, പക്ഷെ ഇവിടെ വിധിയുണ്ട്. സ്തുതി മാത്രം വർത്തമാനമാണെങ്കിൽ എന്താണ് വിവിധ ശന്തി? കേവല സ്തുതിയാണ് വിവിധ ശന്തി. അപൂർവത്വ അർത്ഥസ്യ പറയുന്നു. പറയുന്നവനെ നിഷേധിക്കുന്നുണ്ട്, ഇത് ഇവിടെ അപൂർവമാണ്. അപൂർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് വിധിച്ചിട്ടില്ലാത്ത അർത്ഥസ്യ അപൂർവത്വ. ഇത് മുമ്പ് വിധിച്ച കാര്യമില്ല, അപൂർവമാണ്, പൂർവ വിഹിതമല്ല. യഥായസി പർണമയി ജുഹർഭവതി ഇത്യത്ര പർണമയത വിധി അപൂർവത്വ എന്ന ത്വയം വർത്തമാന അപദേശം. അപൂർവമല്ല, മുമ്പ് വിധിച്ചല്ല എന്ന് പറഞ്ഞാൽ അത് വിധിയാണ്. വിവിധ ശന്തി മുമ്പ് വിധിച്ച കാര്യമല്ല, അത് വിധിയാണ്. അതിന് ഉദാഹരണം പറയുന്നു, യസ്യ പർണമയി ജുഹുർ ഭവതി. ജുഹു പർണമയി ആയിരിക്കണം, പർണം കൊണ്ടുണ്ടാക്കിയതായിരിക്കും. അപ്പോ ജുഹുർ ഭവതി എന്ന് പറയുന്നത് ലേട്ടാണ്, ലട്ടാണ്, വിധിയാണ്. എന്തുകൊണ്ട് ജുഹുവിൽ പർണമയിത്വം വിധിക്കുകയാണ്? ജുഹു പർണമയിയായിരിക്കണം. എന്തുകൊണ്ട്? ജുഹു എന്ന് പറയുന്നത് നേരത്തെ തന്നെ സിദ്ധമായ കാര്യമാണ്, പക്ഷെ പർണമയിത്വം അപൂർവമാണ്, മുമ്പ് വിധിച്ചിട്ടില്ല. കൊണ്ട് ഭവതി എന്ന് പറയുന്നത് ലേട്ടാണ്, അപ്പൊ വിധിക്കുകയാണ്, ജുഹു ഉപയോഗിക്കേണ്ടത്. ദർശന പൂർണ്ണമാസ പ്രകടനത്തിലാണ് അവിടെ ജുഹു പർണമയിയായ ജുഹു ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് വിധിക്കുകയാണ്. യഥായസ്യ പർണമയി ജുഹുർ ഭവതി ഇതി പർണമയതാ വിധിർ. എന്തുകൊണ്ട്? അതിന് ഹേതുവാണ് അപൂർവത്വാത്. അത് മുമ്പ് വിഹിതമല്ല, അപൂർവമാണ്. നത്വയം വർത്തമാന അപദേശ, അതുകൊണ്ട് ഇത് വർത്തമാന ലെട്ടല്ല, വർത്തമാന അപദേശമല്ല, വർത്തമാന ശബ്ദമല്ല, വർത്തമാന നിർദ്ദേശമല്ല. അനുവാദാനുപത്തെ, അനുവാദം എന്ന് പറയാനും കഴിയത്തില്ല. അനുവാദം എന്ന് പറയുന്ന മുമ്പ് വിധിച്ചതിന് അനുവാദം സാധ്യമാകും. ഒരിക്കൽ പറഞ്ഞത് വീണ്ടും പറയുന്നതാണ് അനുവാദം. ഇവിടെ അതും സാധ്യമല്ല. തസ്മാത് ഉത്പത്തോ വിദ്യ സമാധിവത് കർമാണി അപേക്ഷന്തേ. കൊണ്ട് വിദ്യയുടെ ഉത്പത്തി, ജ്ഞാനോത്പത്തിയിൽ കർമ്മങ്ങളെ അത് അപേക്ഷിക്കുന്നു. ഏതുപോലെ സമാധികളെ പോലെ ജ്ഞാനോത്പത്തിയിൽ സമാധികളെ അപേക്ഷിക്കുന്നു. സമാധികളുള്ള ഒരുവനെ മാത്രമേ ജ്ഞാനമുണ്ടാകത്തുള്ളൂ. തത്രാപ്യേവം വിദിതി വിദ്യാസ്വരൂപ സംയോഗ അന്തരംഗാണി വിദ്യോത്പാദി സമാധി ബഹിരംഗാണി കർമാണി വിവിദിശ സംയോഗ. ഏവം വിത്ത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. വിദ്യാസ്വരൂപ സംയോഗം കൊണ്ട് വിവിധശന്തി എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്ത് ഇതെല്ലാം കൊണ്ട് മനസ്സിലാക്കാവുന്നുള്ളത് എന്താണ്? വിദ്യയുടെ ഉത്പത്തിയിൽ സമാധി അന്തരംഗ സാധനങ്ങൾ എന്നുവെച്ചാൽ വിദ്യയുടെ ഉത്പത്തിക്ക് നേരിട്ട് കാരണമാകുന്നു. നേരിട്ട് ഉപകരണങ്ങളാകുന്നതാണ് അന്തരംഗ സാധനങ്ങൾ. ബഹിരംഗം എന്ന് പറയുമ്പോൾ പരമ്പരയാ കർമ്മങ്ങൾ ബഹിരംഗ സാധനങ്ങളാണ്, നിത്യനൈമിത്യ കർമ്മങ്ങൾ. എന്തുകൊണ്ടത് ബഹിരംഗമാകുന്നു? അത് ചിത്തശുദ്ധി ദ്വാര ചിത്തശുദ്ധി ഉണ്ടാകുന്നു, അതിലൂടെ വിദ്യ ഉത്പത്തിക്ക് ഹേതുവായി തീരും. പക്ഷെ ശമതമാതി അങ്ങനെയല്ല, നേരിട്ട് തന്നെ വിദ്യ ഉത്പത്തിക്ക് ഹേതുവാണ്. ശമതമാദികൾ കൂടാതെ വിദ്യ ഉത്പത്തി സംഭവിക്കത്തില്ല. കാരണം ശമാദികളില്ലാതെ മനസ്സിന് ഏകാഗ്രത ഉണ്ടാകത്തില്ല. മനസ്സിന് ഏകാഗ്രത ഉണ്ടാകാതെ ഒരിക്കലും വിദ്യ ഉത്പന്നമാകത്തില്ല. അതുകൊണ്ട് അന്തരംഗാന വിദ്യോത്പാദേഹി ഉത്പാദേ സമാധീനി. വിദ്യോത്പത്തിയിൽ അന്തരംഗ സാധനങ്ങളാണ് സമാധികൾ. ബഹിരംഗാനി കർമാണി ബഹിരംഗമാണ് കർമ്മങ്ങൾ വിവിധ ശയോഗ. ശ്രവണബന്ധങ്ങളുണ്ട് ഇവിടെ. ഇപ്പോൾ കർമ്മങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ശ്രവണബന്ധങ്ങളെക്കുറിച്ച് ആദ്യം പറഞ്ഞു. ശ്രവണം എന്ത്, മനനം എന്ത്, നിധ്യാസനം എന്ത് എന്നുള്ള കാര്യം പറഞ്ഞു. ഇതിന് അത് എല്ലാം ആവശ്യമാണ്. ഇപ്പോൾ പറയുന്നത് അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ജ്ഞാനം ഉണ്ടാകുന്നതിന് കർമ്മം എങ്ങനെ കാരണമാകുന്നു, ശമതമാദികൾ എങ്ങനെ കാരണമാകുന്നു. നേരിട്ട് കാരണമായി തരുന്ന ശമതമാദികൾ, ശമതമാദികളെ കൂടാതെ ഞാൻ ഉണ്ടാകത്തില്ല. മറിച്ച് ചിത്തശുദ്ധി ദ്വാരാ കർമ്മം ഉണ്ടാകുന്നു. അത് പറയുന്നു തതായ വിശദിക്കുന്നു. ആശ്രമവിഹിത നിത്യകർമ്മ അനുഷ്ഠാന ധർമ്മ സമുത്പാദ. ആശ്രമകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ആശ്രമകർമ്മങ്ങൾ എടുത്തു പറയാൻ കാരണം, കർമ്മങ്ങളെന്ന് പറയുമ്പോൾ ആർക്ക് എന്ത് കർമ്മം അത് ആശ്രമങ്ങളിലൂടെ വേണം നിശ്ചയിക്കേണ്ടത്. വർണ്ണത്തിലൂടെയും ആശ്രമത്തിലൂടെയും. വർണ്ണം പിന്നെ പൊതുവെ നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളാണ്, അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആശ്രമം എന്ന് പറയും. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം. അപ്പോൾ ഈ ആശ്രമധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. ഓരോരോ ആശ്രമങ്ങളിലും വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അങ്ങനെയുള്ള നിത്യകർമാനുഷ്ഠാനത്തിലൂടെ പുണ്യം ഉണ്ടാകും. അത് ഇവിടെ ആചാര്യന്മാരുടെ എല്ലാം അഭിപ്രായത്തിൽ ഇവിടെ വേദ ദ്വാര ഉള്ള ജ്ഞാനം അതിന് ഈ വിഹിതമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് തീരും. വേറെ ഏതെങ്കിലും ലൗകിക കർമ്മങ്ങൾ പോരാ. ഓരോ ആശ്രമങ്ങൾക്കും വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളെ തന്നെ അനുഷ്ഠിക്കണം. ആശ്രമവിധ നിത്യകർമാനുഷ്ഠാനാത് ധർമ്മ സമുത്പാദ, പുണ്യം ഉണ്ടാകുന്നു. തഥാപാത്മാവിലീയത, പുണ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പാപം നശിക്കുന്നു. സഹി തത്വതോ അനിത്യ അശുചി ദുഃഖ അനാത്മനി സംസാരേ സതി നിത്യ ശുചി സുഖ അനാത്മലക്ഷണേന വിഭ്രമേണ മലിനയതി. നിത്യശുചി സുഖ സുഖാത്മലക്ഷണേന, അങ്ങനെ സുവാണ് സുഖം. നിത്യശുചി സുഖാത്മലക്ഷണേന, കാരണം നേരത്തെ വന്നിട്ടുണ്ട് അനിത്യ അശുചി ദുഃഖം. ഇത് യോഗസൂത്രമാണോ? അതിന്റെ അതുപോലെ പറഞ്ഞിരിക്കുന്നു. അനിത്യ അശുചി ദുഃഖ അനാത്മസ് നിത്യ ശുചി സുഖ ആത്മഖ്യാതിർ അവിദ്യ എന്ന അവിദ്യയെ യോഗസൂത്രങ്ങളിൽ പറയുന്നു. അതിനെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. സഹി തത്വതോ അനിത്യ അശുചി ദുഃഖ അനാത്മനി സംസാരേ സതി. സംസാരം വാസ്തവത്തിൽ അനിത്യ അശുചി ദുഃഖ അനാത്മരൂപമാണ്. എന്നുവെച്ചാൽ അവിടെ സംസാരം എന്ന് പറയുമ്പോൾ ശരീരം ഉൾപ്പെടെയുള്ള സർവ്വം. ഇത് പതഞ്ജലിയുടെ അഭിപ്രായമാണ്. സതി സംസാരേ സതി നിത്യശുചി സുഖാത്മലക്ഷണേന വിഭ്രമേണ മലിനേയതി. അവിദ്യ എന്ന് പറയുന്നത് സംസാരം അനിത്യമാണ്, അതിനെ നിത്യമായി കാണുക. സംസാരം അശുചിയാണ്, അതിനെ ശുചിയായി കാണുക. സംസാരം അസുഖരൂപമാണ്, അതിനെ സുഖമായി കാണുക. ഇതാണ് അവിദ്യ, വിഭ്രമം. അവിദ്യയ്ക്ക് വേറെ നിർവചനമുണ്ട്, ഇവിടെ അതിനെ കുറിച്ചല്ല പറയുന്നു. സാറിന് ഒരു ജീവൻ ഈ പ്രപഞ്ചത്തെ അനുഭവപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഭ്രാന്തി, പ്രപഞ്ച അനുഭവത്തിന് കാരണമായിരിക്കുന്ന ഭ്രാന്തിയല്ല, പ്രപഞ്ചം അനുഭവപ്പെടുമ്പോൾ ആ പ്രപഞ്ചത്തിനുണ്ടാകുന്ന ഭ്രാന്തി, അതാണ് അനിത്യത്തെ നിത്യമായി കാണുക, അശുചി ശുചിയായി കാണുക, ദുഃഖത്തെ സുഖമായി തോന്നുക. ഇതല്ല അതുകൊണ്ടെന്ത് വരുന്നു? മലിനയത് ചിത്തസത്വം. അത് ചിത്തസത്വത്തെ, ചിത്തമാകുന്ന സത്വം, അതിനെ മലിനമാക്കുന്നു. ഇതും സംഖ്യന്മാരുടെയും യോഗന്മാരുടെ യോഗികളുടെയും പ്രയോഗമാണ്. ചിത്തസത്വം എന്ന് പറയുന്നവരുടെ ഒരു പ്രയോഗമാണ്. അപ്പോൾ ചിത്തസത്വം എന്ന് പറയുന്നതുകൊണ്ട് ചിത്തം, അത് സാത്വികമായിരിക്കുന്ന ചിത്തത്തെ രാജസ താമസ വൃത്തികളെ കൊണ്ട് മലിനമാക്കുന്നു. അത് പാപം കൊണ്ട് അതൊക്കെ സംഭവിക്കും. അന്ധകരണത്തിൽ പാപമുണ്ടെങ്കിൽ മനസ്സ് പാപവൃത്തികളിലേക്ക് പോകും, പാപവിചാരങ്ങൾ. അപ്പോ അന്ധകരണം എന്ന് വെച്ചാൽ ഇവിടെ ചിത്തം, അന്ധകരണം എന്ന് വെച്ചാൽ ചിത്തം. ആ ചിത്തം സാത്വികവുമാണ്, സാത്വിക രാജസ താമസം മൂന്നുമാണ്. പക്ഷേ സത്യത്തെ, ചിത്ത സത്വത്തിന്റെ സാത്വികതയും കീഴ്പ്പെടുത്തിയിട്ട് രജസിനും തമസിനും അവിടെ ആധിക്യം വരും. അങ്ങനെ ചിത്തസത്വത്തെ മലിനമാക്കുന്നു എന്ന് പറയുന്ന ഇത് സംഖ്യന്മാരുടെ പ്രക്രിയയാണ്. ചിത്തസത്വം അധർമ്മ നിബന്ധനത്വാദി ഭ്രമണ മലിനേത് ചിത്തസത്വം, ചിത്തസത്വത്തെ മലിനമാകുന്നു വിഭ്രമങ്ങൾ, അവിദ്യ, അസത്യത്തെ സത്യമെന്ന് കാണുന്നു പോലെയുള്ള വിഭ്രമങ്ങളെല്ലാം ചിത്തത്തെ മലിനമാക്കുന്നു. എന്തുകൊണ്ട് പറയുന്നു? അധർമ്മ നിബന്ധനത്വാദ് വിഭ്രമാണ്. ഈ വിഭ്രമങ്ങളെല്ലാം അധർമ്മ നിബന്ധനമാണ്, അധർമ്മം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അനിത്യമായിരിക്കുന്ന സംസാരം സത്യമായി എന്തുകൊണ്ട് തോന്നുന്നു? അവൻ്റെ ഉള്ളിൽ പാപം ഇരിക്കുന്നുണ്ട്. അതുപോലെ അശുചിയായിരിക്കുന്നത് ശുചിയായി എന്തുകൊണ്ട് തോന്നും? ദേഹവും മറ്റും അശുചിയായിരിക്കുന്ന ദേഹം ശുചിയായി തോന്നിക്കുകയെന്ന് വെച്ചാൽ ദേഹത്തോടും മറ്റും പ്രതിപത്തി ഉണ്ടാകും. അതെന്തുകൊണ്ട്? അതും ഉള്ളിൽ പാപം ഇരിക്കുന്നുണ്ട്. അപ്പോൾ വിഷയ ഉപഭോഗങ്ങളെല്ലാം ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണെങ്കിലും അതിനോട് താല്പര്യം ഉണ്ടാകുന്നു എന്നുള്ളത് പാപം കൊണ്ടാണ്. അതാണ് അധർമ്മ നിബന്ധനത്വാദ് വിഭ്രമാണ്. അതുകൊണ്ട് ആശ്രമവിഹിതമായ നിത്യകർമാനുഷ്ഠാനം കൊണ്ട് പാപം ക്ഷയിക്കുന്നു. പാപം ക്ഷയിക്കുമ്പോൾ അതഹ പാത്മന പ്രക്ഷയേ, അങ്ങനെ കർമാനുഷ്ഠാനം കൊണ്ട് പാപം ക്ഷയിക്കുമ്പോൾ പ്രത്യക്ഷ ഉപത്തിദ്വാര അപാവരണേ സതി പ്രത്യക്ഷ ഉപത്തിഭ്യാം സംസാരസ്യ സത്യകി അനിത്യ അശുചി ദുഃഖ രൂപതാം അപ്രത്യൂഹം വിനിശ്ചനോതി. ഇതും സാഖ്യന്മാരുടെ യോഗികളുടെയും പ്രക്രിയയാണ്. ഇപ്പൊ പാപം ക്ഷയിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷ ഉപത്തി ദ്വാര പാപം ശരിക്കും ക്ഷയിച്ചു കഴിയുമ്പോഴാണ് ശരിയായ രീതിയിൽ പ്രത്യക്ഷ പ്രമാണം യുക്തി എല്ലാം ശരിക്കും പ്രവർത്തിക്കുന്നു. പ്രത്യക്ഷ ഇപ്പോഴും ഉണ്ട് നമ്മുടെ പ്രത്യക്ഷ പ്രമാണം. ചക്ഷുരാദീന്ദ്രിയങ്ങളെല്ലാം വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുഭവങ്ങളെ, അതുകൊണ്ടുണ്ടാകുന്ന അനുഭവങ്ങളെ പിന്തുടരുന്ന യുക്തിയുമുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം ഇപ്പോൾ നിഷ്ഫലമാണ്, കാരണം പാപത്തിൻ്റെ ആധിക്യം കൊണ്ട്. എന്ന് പറഞ്ഞാൽ ശരിയായ പ്രത്യക്ഷവും ശരിയായ യുക്തിയും സംഭവിക്കുന്നുണ്ട്. ശരിയായ പ്രത്യക്ഷത്തിൻ്റെയും യുക്തിയുടെയും മാർഗം അടഞ്ഞു കിടക്കുകയാണ്. അത് തുറക്കണം. അത് യോഗി അത് പറയാൻ കാരണം, യോഗിക്ക് സമാധിയിൽ അപരോക്ഷമായ പ്രത്യക്ഷമായ സാക്ഷാത്കാരം സംഭവിക്കും. ധ്യേയമായ വിഷയം എന്തായാലും ശരിയല്ല. അങ്ങനെ ധ്യേയ വിഷയ സാക്ഷാത്കാരത്തിന് സമാധിയിലാണ് സംഭവിക്കേണ്ടത്. അതിന് ഉള്ള വഴിയെല്ലാം ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അനുഭവത്തിൽ എന്താണ്? അനിത്യത്തെ നിത്യമായി കാണുക, അശുചിയെ ശുചിയായി കാണുക, ദുഃഖത്തെ സുഖമായി അനുഭവിക്കുക. ഇതാണ് ഇപ്പോൾ ഉള്ള പ്രത്യക്ഷവും യുക്തിയിലൂടെ ബോധ്യപ്പെടുന്നു. അതാണ് എന്താണ് മനുഷ്യന് അതിനുവേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു. അനിത്യത്തെ നിത്യമായി കണ്ടിട്ട് ആ നിത്യത്തെ നേടുന്നതിന് വേണ്ടി യുക്തി ഉപയോഗിക്കുന്നു. നിത്യമായി അറിയുന്ന പ്രത്യക്ഷമായി തന്നെയാണ്. അതിനെ നേടുന്നതിനുള്ള യുക്തി ഉപയോഗിച്ച് അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അതാണ് സംസാരത്തിൽ മനുഷ്യൻ ചെയ്യുന്നത്. ഇതും യോഗത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അതേ പ്രക്രിയ അനുസരിച്ചാണ് ഇവിടെയും പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? യഥാർത്ഥത്തിലുള്ള പ്രത്യക്ഷത്തിൻ്റെയും യുക്തിയുടെയും മാർഗങ്ങളെല്ലാം അടഞ്ഞിരിക്കുന്നു പാപം കൊണ്ട്. അതുകൊണ്ടാണ് ചിത്തവൃത്തി നിരോധത്തിനൊക്കെ വരുമ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല, അവിടെ എല്ലാം പാപം ഉയർന്നു വരും. അതിനനുസരിച്ച് വിഭ്രമങ്ങൾക്കനുസരിച്ചുള്ള പ്രവൃത്തി ഉണ്ടാകും. ആ വിഭ്രമങ്ങൾ മാറിയിട്ടുള്ള പ്രവൃത്തിയാണ് യോഗ മാർഗത്തിലുള്ള പ്രവൃത്തി. സാധാരണ ജീവന്മാരെ സംഭവിക്കുന്നില്ല. ദുഃഖത്തെ സുഖമായി ധരിച്ചിരിക്കുന്ന വിഭ്രമമാണ്. അപ്പോൾ ഏതൊരു ദുഃഖത്തെയാണോ സുഖമായി ധരിച്ചത് അതിനുവേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ ഇതിൽ നിന്ന് പിന്തിരിക്കുക എന്ന് പറയുന്നത് പാപം നശിക്കാതെ, ഉള്ളിലിരിക്കുന്ന പാപം നശിക്കാതെ സാധ്യമല്ല. ഇത് യോഗികളുടെ അടിസ്ഥാനമായ സിദ്ധാന്തമാണ്. അപ്പം അതിനുവേണ്ടി അവിടെയും പിന്നെ പാപത്തെ ക്ഷയിപ്പിക്കുന്നതിനുള്ള വഴി ഇതാണ്, നിത്യകർമ്മ അനുഷ്ഠാനം എന്ന് പറയുന്നത്. എല്ലാവരും അംഗീകരിക്കുന്നു ആശ്രമധർമ്മം വർണ്ണധർമ്മം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാതെ എന്ന് ഒരു ശാസ്ത്രവും ത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്ന സാമൂഹ്യ വ്യവസ്ഥയാണ്. ആശ്രമധർമ്മം എന്ന് പറയുന്നതാണ് അന്ന് വിഹിതമായ ധർമ്മം. ഇത് രണ്ടുമില്ലാതെ ഒരു ദർശനത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയത്തില്ല. നോക്കുന്നു, അതൊക്കെ അടിസ്ഥാനപരമായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചിന്തിക്കുന്നു. പക്ഷെ ഇത്രയും കർക്കശമായിട്ടില്ല എന്നുള്ളല്ലേ, മീമാംസകന്മാരെ കർക്കശമല്ല എന്നുള്ളു. ആ നിയമങ്ങൾ പാലിക്കണമെന്നുള്ളതാണ് വ്യവസ്ഥ. അപ്പൊ ഏത് കാര്യങ്ങളുടെയും കാർക്കശ്യം എന്ന് പറയുന്നത് ഇത് ചെയ്യുന്നവരുടെ സൗകര്യമാണ്. അതെ, നിയമം അതാണ്. നിയമം നമ്മൾ പാലിക്കുന്നോ ഇല്ലേ എന്നുള്ള കാര്യം വേറെ. നമ്മൾ എന്തായിരുന്നു നിയമം എന്നാണ് ചർച്ച ചെയ്യുന്നത്. അത് കർക്കശമാണോ അല്ലേ എന്നുള്ളത് അത് പാലിക്കുന്നവരുടെ ഇതനുസരിച്ചിരിക്കും. അത് പറഞ്ഞിരിക്കുന്നവരെ സംബന്ധിച്ച് അത് കർക്കശമായിരിക്കണം എന്നുള്ളതാണ്. ഈ ബ്രഹ്മസൂത്രത്തിലും മറ്റുമുള്ള പോലെ സൂത്രങ്ങളിൽ പരാമർശമൊന്നുമില്ലല്ലോ. അങ്ങനെയുള്ള ഇതില്ല. അത് ബ്രഹ്മസൂത്രത്തിൽ അവശൂദ്രാധികരണം ഒന്ന് പൂർവമീമാംസയിൽ അങ്ങനെ ഒരു അധികരണം ഉള്ളതുകൊണ്ട് അതിനെ തുടർന്ന് അത് വന്നു. അങ്ങനെയുള്ള അധികാരിയെ കുറിച്ചുള്ള വിശദമായ നിരൂപണമൊന്നും അവിടെ ഇല്ല. എന്നാൽ വ്യാഖ്യാനങ്ങളിലുണ്ട്. വ്യാഖ്യാതാക്കൾ പറയുമ്പോൾ അതുകൂടെ ചേർത്ത് പറയും. അല്ലാതെ അവിടെ വിശദമായ നിരൂപണം. പിന്നെ അവിടെ അധികാരിയുടെ വിശേഷങ്ങളായി പറയുന്നത് ശമദമാദികളൊക്കെയാണ് അവിടെ പറയുന്നത്. അത് ആണ് വ്യത്യാസം. യോഗശാസ്ത്രത്തിലും മറ്റും അധികാരിയുടെ വിശേഷണങ്ങളെ കുറിച്ച് നേരിട്ട് പറയുന്നു ശമദമാദികളും മറ്റും. ബ്രഹ്മസൂത്രത്തിനും മറ്റും അതിൻ്റെ സ്ഥാനത്ത് നേരിട്ട് പറയുന്നില്ല, വ്യാഖ്യാതാക്കൾ പറയുന്നു. അഥ എന്ന് പറയുന്ന സൂത്രം എങ്ങനെ സമാധി ഷട്ക സമ്പത്തി വ്യാഖ്യാതാക്കൾ പറയുന്നു. വ്യാഖ്യാതാക്കൾക്ക് അതെവിടെ നിന്ന് കിട്ടുന്നു? അത് ഈ യോഗശാസ്ത്രത്തിൽ നിന്ന് തന്നെ. അതുകൊണ്ട് ഇത് രണ്ടുമിടത്തും യോഗസൂത്രത്തിൽ നേരിട്ട് ചർച്ച ചെയ്യുന്നു, അവിടെ അർത്ഥാ ശ്രദ്ധിക്കുന്നു. ബ്രഹ്മജിജ്ഞാസ ഉണ്ടാവണമെങ്കിൽ അതിന് യോഗ്യത ഉണ്ടായിരിക്കണം. യോഗ്യത എന്ന് പറയുന്നത് ഈ സമാധി കാര്യങ്ങളാണ്. പിന്നെ കൂടുതൽ അവിടെ ഇത് ജാതിയിലേക്കും മറ്റും പോകുന്ന എന്തുകൊണ്ട് അവിടെ അങ്ങനെ ഒരു അധികരണം പ്രത്യേകിച്ച് അവിടെ ഉണ്ടാക്കി. അതെവിടെ നിന്നുണ്ടാക്കി? പൂർവമീമാംസയുടെ ചുവട് പിടിച്ചുണ്ടാക്കി. അതുകൊണ്ടാണ് അവിടെ വരുന്നത്. അല്ലെങ്കിൽ പിന്നെ അവിടെ അത് വരേണ്ട ആവശ്യമില്ല. സോ ഇവിടെ വരുമ്പം വ്യാഖ്യാതാക്കൾ അധികാരിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ വ്യാഖ്യാതാക്കൾ അതെല്ലാം കൊണ്ടുവരും. എന്നുവെച്ചാൽ ഇതൊക്കെ ഒരു കാലത്തെ സമൂഹ വ്യവസ്ഥിതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് മാത്രമേ ഏത് കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ സ്വാധീനം ഉണ്ടാവും. യോഗസൂത്രം പ്രത്യേകിച്ചും വളരെ പ്രാചീനമാണ്. അപ്പൊ അതിനനുസരിച്ചാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. കാരണം യോഗശാസ്ത്രത്തിന് വ്യക്തമായ ഒരു പദ്ധതി നിർദ്ദേശിക്കാനുണ്ട്. ഒരു ആധ്യാത്മിക സാധനയെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ളതിൻ്റെ എന്നാണ്. അതാണ് പിന്നീട് വരുന്ന എല്ലാ ആധ്യാത്മിക സിദ്ധാന്തങ്ങളിലും സാധനപരമായ ഭാഗത്തെ സ്വാധീനിക്കുന്നത് യോഗശാസ്ത്രം തന്നെ. അതാണ് എല്ലാവരും പറയുന്നത് ശമതമാദികൾ. ഇന്നത്തെ ആധുനിക കാലം ഒഴികെ, ഇന്ന് ആധുനിക കാലത്ത് അതൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. പഴയകാലത്ത് അങ്ങനെയല്ല. ശമതമാദികളെ കുറിച്ച് എല്ലാവരും, ഏത് ആധ്യാത്മിക സിദ്ധാന്തമായാലും ശരി, ദ്വൈതമോ അദ്വൈതമോ ഇഷ്ടമോ, അവർ ഉപായങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പം തത്വത്തെ വിശദീകരിച്ചിട്ട് ആ തത്വത്തെ പ്രാപിക്കുന്നതിനുള്ള ഉപായങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ഈ പറയുന്ന ശമതമാദിയെന്നോ അല്ലെങ്കിൽ സാധന ചതുഷ്ടയ സമ്പത്തി എന്നോ അവർ പറഞ്ഞതിന് തീരും. ആധുനിക കാലത്ത് ഉള്ളവർ പറയുന്ന അത് ആവശ്യമില്ലായിരുന്നു. അതങ്ങനെ പറയാൻ കാരണം എന്നുവെച്ചാൽ ആധുനിക കാലത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഇതിനോട് ആകർഷിക്കില്ല, ആകർഷണം ഉണ്ടാകത്തില്ല. മനുഷ്യനെ ആകർഷിക്കാൻ വേണ്ടി അവർ പറയും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ശമതമാദികളുടെ ഒന്നും ആവശ്യം ഇല്ല എന്ന് പറഞ്ഞാൽ ആധ്യാത്മികതയെ സാർവത്രികമാക്കാൻ പറ്റും. അതുകൊണ്ട് അതൊന്നും ആവശ്യമില്ല എന്ന് പറയും. അതുകൊണ്ട് ഇങ്ങനെ ആധ്യാത്മിക തത്വങ്ങളെ വിശദീകരിച്ചു കഴിഞ്ഞാൽ ആധുനികന്മാരെ പരിഹസിക്കും. ഇതെന്തോ ഇതൊക്കെ പഴഞ്ച ആധ്യാത്മികമാണെന്ന് പറയും, ശമോന്തമോ എന്ന് പറഞ്ഞ് പരിഹസിക്കും. അവരാ കാര്യത്തെ കുറിച്ചൊന്നും പറയത്തേയില്ല. പക്ഷെ ഇവിടെ ഇത് വളരെ കർശനമായി പറഞ്ഞുകൊണ്ടാകുന്നു. അധികാര ചിന്ത ഇവിടെ ഏറ്റവും പ്രധാനമാണ്. ആധുനിക കാലത്ത് അധികാരി ചിന്ത എന്ന് പറയുന്ന ഒരു വിഷയമേ ഇല്ല. അധികാരിയെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. കാരണം എല്ലാവർക്കും സാധ്യമായ കാര്യങ്ങളെ പറയുന്നുള്ളൂ. വിശേഷിച്ച് ഇന്ന അധികാരിക്ക് ഇങ്ങനെ അങ്ങനെ ഒരു വിഭജനം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വിശേഷിച്ചൊന്നും പറയുന്നില്ല എന്നർത്ഥം. അതുകൊണ്ടത് രണ്ട് രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് പാപനപ്രക്ഷയെ പാപം ക്ഷയിക്കണം. പ്രത്യക്ഷ ഉപദ്വാര അപാവരണേ, പ്രത്യക്ഷത്തിൻ്റെയും ഉപപത്തിയുടെയും മാർഗങ്ങൾക്കുള്ള തടസ്സങ്ങളെല്ലാം മാറുന്നു. യോഗിയെ സംബന്ധിച്ച് എല്ലാം പ്രത്യക്ഷമാണ്, പരോക്ഷമായ ഒരു സംഗതിയില്ല. എന്നുവെച്ചാൽ എന്തിനാണോ താൻ ധ്യാനിക്കുന്നത് അത് തനിക്ക് പ്രത്യക്ഷമായി തന്നെ തീർന്നു. പിന്നെ അത് ഉപപത്തിയിലൂടെ ബോധ്യപ്പെടുകയും വേണം, കാരണം ബോധ്യപ്പെട്ടല്ലേ ധ്യാനിക്കാൻ പറ്റൂ. അപ്പോൾ അവരും മനനത്തെ സ്വീകരിക്കുന്നുണ്ട്. യോഗശാസ്ത്രത്തിലും മനനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഉപപത്തി എന്ന് പറയുന്ന മനനത്തെ കുറിച്ചാണ് പറയുന്നത്. അദ്വൈതത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. യുക്തി മനനം. പ്രത്യക്ഷ ഉപത്തിദ്വാരപാവർണി പ്രത്യക്ഷ ഉപത്തിഭ്യാം സംസാരസ്യ താത്വികീം അനിത്യ അശുചി ദുഃഖരൂപതാം അപ്രത്യൂഹം വിനശ്നോതി. അപ്പോഴാണ് ശരിയായ പ്രത്യക്ഷവും ശരിയായ ഉപപത്തിയും ഉണ്ടാകുന്നത്, പാപം ക്ഷയിക്കുമ്പോഴാണ്. എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ഉള്ളതൊന്ന് ശരിയായ പ്രത്യക്ഷവും ശരിയായ ഉപപത്തിയില്ല. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഈ അനിത്യത്തിലൊന്നും നിത്യത്തെ ബുദ്ധി ഉണ്ടാകത്തില്ല, ദുഃഖത്തെ ഒരിക്കലും സുഖമായി കാണത്തില്ല, ഇതെല്ലാം നേരെ തിരിയും. അപ്പോൾ അത് സാധാരണ സംഭവിക്കാറില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? അതിൻ്റെ പ്രത്യക്ഷ ഉപപത്തികളില്ലാത്തതുകൊണ്ട്. പ്രത്യക്ഷ ഉപപത്തിഭ്യാം സംസാരസ്യ താത്വികീം, സംസാരത്തിൻ്റെ വാസ്തവത്തിലുള്ള എന്താണ് അനിത്യ അശുചി ദുഃഖരൂപത. അപ്പം മനസ്സിലാകുന്നു ഇതെല്ലാം അനിത്യമാണ്, ഇത് ശുചിയല്ല, ദുഃഖരൂപമാണ് ശരീരം ഉൾപ്പെടെയുള്ള സർവവും. എന്താണോ താൻ ഈ സംസാരത്തിൽ വിഷയമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവത്തെ സംബന്ധിച്ചും അപ്രത്യൂഹം വിനശ്ചിനോതി, പാപമായിരുന്നതിന് തടസ്സം. പ്രത്യൂഹം വിഘ്നം, പാപരഹിതമാകുന്നു, അങ്ങനെ അത് ബോധിപ്പിക്കുന്നു. അപ്പുറത്ത് യാതൊരു തടസ്സം കൂടെ എന്ന് വെച്ചാൽ സ്പഷ്ടമായി അത് ശരിക്കും ബോധ്യം വരുന്നു, ഇത് സംസാരം ഇന്നതാണ് എന്ന്. ഇന്ന് യോഗം പഠിപ്പിക്കുന്നിടത്ത് ഇത് പഠിപ്പിക്കാൻ പറ്റൂ? പഠിപ്പിച്ച യോഗത്തിനാളെ കിട്ടത്തില്ല. ഈ സംസാരമെല്ലാം അനിത്യമാണ്, അശുചിയാണ്, ദുഃഖമാണ് എന്നാദ്യം ബോധിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയെന്ന് പറഞ്ഞാൽ യോഗം പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഒറിജിനൽ സാധനമൊന്നും ഇന്ന് പുറത്തെടുക്കാൻ പറ്റത്തില്ല, ഡ്യൂപ്ലിക്കേറ്റ് പുറത്ത് കാണിക്കാൻ പറ്റും. കാലം വന്ന മാറ്റം, കാലം കൊണ്ടുവരുന്ന മാറ്റമാണ്. അപ്പം ആദ്യം നിശ്ചയം ഉണ്ടാകുന്നു ഇതൊക്കെ അനിത്യമാണ്, അസുഖമാണ്, ദുഃഖരൂപമാണ്. ഇന്ന് പകുതി പറയാൻ പറ്റില്ല. ഇന്ന് പറയേണ്ടത് എന്നാണ്, ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഇന്ന് ഒരു മാറ്റവും വരുത്തണ്ട, അഡീഷണലായിട്ട് ഞങ്ങൾ യോഗ ഇവിടെ തരാം എന്നാണ്. അഡീഷണൽ യോഗ ഇവിടെ സമ്മതമായ കാര്യമുണ്ട് ആചാര്യന്മാർക്ക്. തതോ അസ്മിൻ അനഭി രതി സ്വപ്നം വൈരാഗ്യം. വൈരാഗ്യം എന്നുള്ള പദമേ ഇപ്പം പറയാൻ പാടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ഈ യോഗം പ്രചരിക്കുന്നു, പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്നത് എന്ത് യോഗമാണ് പ്രചരിക്കുന്നു? അതൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതാണ് ശരിയായ യോഗം ഈ പറയും. തതോ അസ്മിൻ എന്നിച്ച സംസാരേ അനഭിരതി സ്വപ്നം വൈരാഗ്യമുച്ചേ വശീകാര വൈരാഗ്യം എന്ന് യോഗശാസ്ത്രങ്ങളിൽ പറയുന്നു. അതുണ്ടാകുന്നു അനഭിരതി സ്വപ്നം വൈരാഗ്യമുജായതി, വൈരാഗ്യം ഉണ്ടാകുന്നു. അപ്പൊ പിന്നെ ഈ യോഗം കൊണ്ട് ആർക്കാ പ്രയോജനം എന്നുള്ള കൂടെ ചിന്തിക്കേണ്ടി വരും. എന്തായാലും പറയുന്നവന് പ്രയോജനമുണ്ട്, പഠിപ്പിക്കുന്നവന് പ്രയോജനമുണ്ട്. കാരണം അനഭിരതി രതിയില്ല, പൂർണ്ണമായി രതിയില്ലാതാകുന്ന വൈരാഗ്യം രതിരഹിതമായ വൈരാഗ്യം ഉണ്ടാകുന്നു. തജ്ജിഹാസ അസ്യ ഉപാവർത്തതേ. ഇതും യോഗ സൂത്രത്തിലും വ്യാസ ഭാഷ്യത്തിലും മറ്റും വിശദീകരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അവന് ജിഹാസം ഉണ്ടാകുന്നു, ഹാനേച്ഛ ത്യജിക്കുന്നതിനുള്ള ആഗ്രഹം ഉണ്ടാകുന്നു, എല്ലാം ഉപേക്ഷിക്കുന്നതിന്. യോഗത്തിൽ ഇതിങ്ങനെ അവന് പാപം, എന്തായാലും എല്ലാവരും പാപികളാണ്. ഈ പാപം നശിക്കാനുള്ള യോഗമാണ് പഠിപ്പിക്കേണ്ടത്, അണിവിടെ പഠിപ്പിക്കുന്ന അതാണ്. ഇത് ഇന്നത്തെ യോഗം എന്ന് പറയുന്നത് പാപത്തെ തൊടാത്ത യോഗമാണ്. പാപത്തെ ഒന്നും നശിപ്പിക്കാൻ പാടില്ല, കാരണം പാപം നശിച്ചു കഴിഞ്ഞാൽ അവനെന്തുണ്ടാവും? വിരക്തി ഉണ്ടാവും. വിരക്തി ഉണ്ടായ ജിഹാസ ഹാനേച്ച് എല്ലാം ത്യജിക്കുന്നതിനുള്ള താല്പര്യം ഉണ്ടാവും. ഇതുവല്ലതും നടക്കുന്ന കാര്യമാണ്. ജിഹാസ്യ ഉപാവർത്തത്തെ, ജിഹാസം ഉണ്ടാകുന്നു. ഹാനം ഹാനോപായം ഹേയം ഹേ ഹേതു, ഇതൊക്കെ ആയുർവേദത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്നാണ് യോഗശാസ്ത്രത്തിൽ പറയുന്നത്. തതോ ഹാനോപായം പരീക്ഷത്തെ, പിന്നെ ഇതിനുള്ള ഉപായം എന്താണ്? അതിനവൻ ആഗ്രഹം ഉണ്ടാവുന്നു. അതൊക്കെ എങ്ങനെ ഉപേക്ഷിക്കാം എന്നുള്ള കാര്യം. ജിഹാസ ഓഹത്യാഗേ സന്നന്ദം. ഹാനോപായം പരീക്ഷത്തെ, പിന്നെ ആഗ്രഹിക്കുന്ന എന്താണ്? എന്താണ് ഹാനത്തിന് ഉപായം? പരീക്ഷമാണ് ആത്മതത്വജ്ഞാനസ്യ ഉപായതി ശാസ്ത്ര ആചാര്യവചനാച്ച ഉപശ്രുത്യ തജ്ജിജ്ഞാസത്തെ. ഇതൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഇവിടെ ആദ്യമൊന്നും തത്വജ്ഞാനത്തിന്റെ കാര്യമല്ല പറയുന്നത്. നമ്മൾ തത്വജ്ഞാനത്തിന് ആ തുടക്കം ഇവിടെ പറയുന്ന ആദ്യം കർമാനുഷ്ഠാനം. അപ്പൊ ആ കർമാനുഷ്ഠാനത്തിലൂടെ പാപം ക്ഷയിച്ച് വൈരാഗ്യമുണ്ടായി, ജിഹാസമുണ്ടായി, പിന്നെ ഇതെങ്ങനെ ഉപേക്ഷിക്കാം എന്ന് വരുമ്പോൾ അവിടെയാണ് ആത്മതത്വജ്ഞാനാസ്യ ഉപായം. പിന്നെ തത്വജ്ഞാനമാണത് എല്ലാം ത്യജിക്കുന്നതിനുള്ള. ഈ ത്യാഗം എന്ന് പറയുമ്പോൾ ഇവിടെ ആത്യന്തികമായ ത്യാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ത്യാഗത്തിന് തത്വജ്ഞാനം വേണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ വേണ്ടെന്ന് വയ്ക്കുന്നതിന് തത്വജ്ഞാനത്തിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ പരമമായ ത്യാഗം എന്ന് പറയുന്നതിന് തത്വജ്ഞാനം. തത്വജ്ഞാനം അസി ഉപായരി, അതെങ്ങനെ മനസ്സിലാകുന്നു? ശാസ്ത്ര ആചാര്യവചനാശ്രുത്യ, ശാസ്ത്രങ്ങളിൽ നിന്നും ആചാര്യന്മാരിൽ നിന്നും മനസ്സിലാകും. തത്വജ്ഞാനം കൊണ്ടെല്ലാം ഉപേക്ഷിക്കുക, എല്ലാം ത്യജിക്കുക എന്ന് പറയുന്നു. ഉപശ്രുത്യ തജ്ജിജ്ഞാസത്തെ, പിന്നെ അതിന് ജിജ്ഞാസ ഉണ്ടാകും. തത്വജ്ഞാനത്തിന്റെ ജിജ്ഞാസത ഉണ്ടാകുന്നു, അവിടെയാണ് വിവിധിഷ. അപ്പൊ വിവിധിഷ ഒരുവനിലുണ്ടാകണമെങ്കിൽ തത്വജ്ഞാന, ഈ തത്വജ്ഞാനം എന്ന് പറയുന്നത് അദ്വൈതത്തിന് വേണ്ടി മാത്രം പറയുന്നത്, അദ്വൈത വ്യാഖ്യാനമാണെങ്കിൽ ഇത് തന്നെയാണ് യോഗശാസ്ത്രത്തിനും പറയുന്നത്. അവിടെയും പ്രകൃതി പുരുഷ തത്വജ്ഞാനം അതാണ്. ഈ പറയുന്ന പോലെ ജീവാത്മപരമാ ഭേഗത്വം ഒന്നുമില്ല അവർ പറയും. പ്രകൃതി പുരുഷ തത്വജ്ഞാനം അവിടെയും ഉണ്ടാകുന്നു. അവിടെ ഇത് തന്നെയാണ് വിവേകഖ്യാതി. പിന്നെ വശീകാരസ്ഞ വൈരാഗ്യം ഇതെല്ലാം. അക്കാര്യത്തിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ രണ്ട് രണ്ട് തരത്തിലാണെന്നേ ഉള്ളൂ. യോഗികൾ തത്വജ്ഞാനം എന്ന് പറയുമ്പോൾ അത് വേറെ, ഇവിടെ തത്വജ്ഞാനം എന്ന് പറയുമ്പോൾ വേറെ. രണ്ടായി തന്നെ അത് മനസ്സിലാക്കുന്നു. ഇനിയേ വരത്തുള്ള ശ്രവണവും മനനവുമൊക്കെ പായുതി ശാസ്ത്ര ആചാര്യ വചനാച്ച ഉപശ്രുത്യ. ശാസ്ത്രത്തിൽ നിന്ന് ശാസ്ത്രജ്ഞാനം ഇയാൾക്ക് നേരത്തെ തന്നെ ഉണ്ട്, പക്ഷെ അതിന് ശരിയായ താല്പര്യം ഗ്രഹിച്ചിട്ടില്ല. പിന്നെ ആചാര്യനെ സമീപിക്കുന്നു, അതിന്റെ താല്പര്യം ഗ്രഹിച്ച ആചാര്യൻ നിന്നത് ശ്രവിച്ചിട്ട് തജ്ജിജ്ഞാസത്തെ തത്വജ്ഞാനത്തിന്റെ ജിജ്ഞാസ ഉണ്ടാകുന്നു. ഇത് വിവിധിഷ ഉപഹാര മുഖേന ആത്മജ്ഞാനേ ആത്മജ്ഞാന ഉത്പത്തു അസ്ഥി കർമ്മണ ഉപയോഗ. അങ്ങനെ വിവിധിഷ ഉപഹാരദ്വാര വിവിധിഷയുടെ ഉത്പത്തി ഉണ്ടാകും. ഒരുവന തത്വത്തെ അറിയുന്നതിനുള്ള ജിജ്ഞാസ ഉണ്ടാകുന്നെങ്കിൽ തന്നെ അതിന് അവന് വൈരാഗ്യവും ഈ പ്രപഞ്ചത്തെ തിരിക്കുന്ന ആഗ്രഹവും എല്ലാം ഉണ്ടാകും. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ വിദിഷ ഉണ്ടാകുന്നു? തത്വത്തെ അറിയണമെന്നുള്ള ആഗ്രഹം എങ്ങനെ ഉണ്ടാകും? ഉണ്ടാകത്തില്ല. അങ്ങനെ ആത്മജ്ഞാന ഉത്പത്തു അസ്ഥി കർമ്മണ ഉപയോഗം, അങ്ങനെ പരമ്പരയായിട്ട് അതാണ് ബഹിരംഗ സാധനം എന്ന് പറയുന്നത്. കർമ്മങ്ങൾക്ക് ഉപയോഗമുണ്ട്, തത്വജ്ഞാന ഉത്പത്തി അത് വിവിധിഷയെ ഉത്പാദിപ്പിച്ചുകൊണ്ട് വിവിധയെ നൽകി വിവിധിഷയെ സാധകന് കൊടുത്തുകൊണ്ട് വിവിധിഷ ഉണ്ടാക്കുന്നു. ആണ് യജ്ഞേന വിവിധിഷന്തി യജ്ഞേന എന്ന് പറഞ്ഞു, അതിനാണ് വ്യാഖ്യാനിച്ചത്. ഇതുവരെ വിവിധിഷു ഖലു യുക്ത ഏകാഗ്രതയാ ശ്രവണമനനേ കർത്തും ഉത്സാഹത്തെ. അങ്ങനെ വിവിധിഷ ഉള്ളവനാണ് യോഗി എന്ന് പറയുന്നു. ഇത് യോഗശാസ്ത്രത്തിനും ഇവിടെ അദ്വൈതത്തിനും തുല്യം തന്നെ. അങ്ങനെ അറിയാൻ ആഗ്രഹമുള്ളവനാണ് യോഗി. എന്തുകൊണ്ട്? അവൻ്റെ ഏകാഗ്രതയുള്ളൂ. അതാണ് വിവിധിഷു യുക്ത. വിവിധിഷുവായ യോഗി ഏകാഗ്രതയാ ശ്രവണമനനെ കർത്തും ഉത്സാഹത്തെ. ശ്രവണമനനങ്ങൾ പിന്നീട് മാത്രമേ ഏകാഗ്രമായി ചെയ്യാൻ പറ്റൂ. അന്തരംഗ സാധനത്തിന് ശേഷമുള്ള സാധനമാണ് ശ്രവണമനനം. അതിനോടൊപ്പം ഉണ്ട്, അതിനെക്കുറിച്ച് ഇനി പറയും. സമതമാദികൾ ഇതിനോടൊപ്പം ഉണ്ട്. സമതമാദികൾ എപ്പോഴും വേണം. അതാണ് അന്തരംഗമായിട്ട് ആദ്യം പറഞ്ഞത്. അതാണ് ആദ്യം അന്തരംഗമായിട്ട് അതെപ്പോഴും വേണം. കുറിച്ച് കൂടുതൽ അതിനെക്കുറിച്ച് ഇനി പറയും. ഇവിടെ പറയുന്നത് ഈ ഏകാഗ്രതയെക്കുറിച്ചാണ്. മനസ്സിന് ഏകാഗ്രതയല്ല, ഇതൊന്നും നടക്കത്തില്ല. ഏകാഗ്രതയാ ശ്രവണമനനെ കർത്തും ഉത്സവം. ഏകാഗ്രമായി ശ്രവണമനനങ്ങൾ ചെയ്യുന്നതിന് ഒരാൾ തയ്യാറാകുന്നു. ഉത്സാഹത്തെ എന്ന് പറയുന്നു. അപ്പോൾ മാത്രമേ ശ്രവണമനനങ്ങൾ നടക്കത്തുള്ളൂ. ശ്രവണമനനം നടന്നാലും പോലെ ഏകാഗ്രത കൂടി വേണം. ഏകാഗ്രത ഉണ്ടാകണമെങ്കിൽ അവിടെ ഈ പറയുന്ന തരത്തിൽ കർമാനുഷ്ഠാനം കൊണ്ട് കുറെ പാപങ്ങളൊക്കെ നശിക്കണം. ഇത്രയും നീണ്ട ഒരു പ്രക്രിയ യോഗത്തിനാവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ യോഗത്തെ നമുക്ക് പ്രചരിപ്പിക്കാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അദ്വൈതത്തിനും ഇത് സമ്മതം തന്നെയാണ്. ഭാമതികാരൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം സാധനാ ഭാഗത്തിൽ, അദ്വൈതികളിൽ ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമുണ്ട്. അല്ലാതെ അഭിപ്രായ വ്യത്യാസമുള്ള എന്താണ്? തത്വജ്ഞാനം തുടങ്ങിയ വിഷയങ്ങളിലാണ്. കർമ്മം കൊണ്ട് ചിത്തശുദ്ധ ഉണ്ടാകുന്നു, സമതമാദികൾ വേണം, ഈ കാര്യത്തിലൊന്നും അത്ര വ്യത്യാസമില്ല. ഏകാഗ്രത വേണമെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം പറയാൻ പറ്റും. ഏകാഗ്രത ഇല്ലാതെ എങ്ങനെയാണ്? നമ്മൾ കുറച്ച് സമയം കണ്ടടച്ചിരുന്നിട്ട് എവിടെയെങ്കിലും മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ കണ്ണു തുറന്നു വെച്ചും മെഴുകുതിരി കൊളുത്തി വെച്ചിട്ട് കുറേ സമയം ഏകാഗ്രപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഈ പറയുന്ന ഏകാഗ്രത ഉണ്ടാകത്തില്ല. കാരണം എന്തുകൊണ്ട്? എൻ്റെ ഉള്ളിൽ പാപം ഇരിക്കും. പാപം നശിക്കാതെ എങ്ങനെ ഏകാഗ്രത ഉണ്ടാകും? പാപം നശിക്കണമെങ്കിൽ കർമ്മം അനുഷ്ഠിക്കണമെന്നുള്ളതാണ്. തതോസ്യ തത്വമസീതി വാക്യം നിർവിചികിത്സം ഞാൻ ഉത്പത്തിയതേ. ശ്രവണ മനനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഏകാഗ്രമായിട്ട് ശരിയായ ശ്രവണ മനനം, അത് ശ്രവണ മനനങ്ങൾ മുമ്പില്ലെന്നല്ല അതിനർത്ഥം. കാരണം ശാസ്ത്ര അധ്യയനം എന്ന് പറയുന്നത് ബാല്യകാലത്തിലെ തുടങ്ങുന്ന കാര്യമാണ്. എന്നുവെച്ചാൽ ഇന്നത്തെ LKG UKG ലെവലിൽ തന്നെ ശാസ്ത്ര അധ്യയനം തുടങ്ങുകയാണ്. അത് ശ്രവണം തന്നെ, പക്ഷേ അതൊന്ന് ശരിയായ ബോധത്തോടു കൂടിയുള്ള ശ്രവണമല്ല. അപ്പോ അയാളുടെ ഏകാഗ്രതയോടുകൂടിയുള്ള ശ്രവണ മനനങ്ങൾ, ചെയ്യുമ്പോൾ തദോസി തത്വമസി ഇതി വാക്യ നിർവിചികിത്സം ജ്ഞാനം ഉത്പത്തി. തത്വമസി എന്നുള്ള വാക്യത്തിൽ നിന്ന് അതിന്റെ വാക്യാർത്ഥം ഞാൻ ഉണ്ടാവുന്നു. നിർവിചികിത്സ സംശയരഹിതമായി ബോധിക്കുന്നു. ഇത് പോരാ, ഇവിടെ മുതലാണ് ആ പ്രക്രിയയിൽ വ്യത്യാസങ്ങൾ വരുന്നത്. ജ്ഞാനം ഉണ്ടാകുന്നതിന് കർമ്മം വേണം, ചിത്തശുദ്ധി വേണം, പാപം ക്ഷയിക്കണം. ഈ കാര്യത്തിലൊന്നും അത്ര വ്യത്യാസമില്ല. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം ആണ് നിർവിചികിത്സമായ വിചികിത്സ സംശയരഹിതമായ ജ്ഞാനം എന്ന് പറയുന്നതാണ്. അപ്പോൾ പാപം ക്ഷയിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം ഈ ശ്രവണ മനനങ്ങളെല്ലാം ചിത്തശുദ്ധിയില്ലാതെ എത്ര കാലം ചെയ്തുകൊണ്ടിരുന്നാലും ശരി, കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെ തന്നെ നിർവിചികിത്സമായ ജ്ഞാനം ഉണ്ടാകത്തില്ല. എപ്പോഴും അവൻ ചോദിച്ചുകൊണ്ടിരിക്കും, എന്താ പറഞ്ഞത്? മുമ്പ് പറഞ്ഞ എന്താ? ഇപ്പൊ പറഞ്ഞ എന്താ? ക്ലിയർ ആകത്തില്ല. അതാണ് നിർവിചികിത്സ ജ്ഞാനം ഉണ്ടാകുന്നതിന് പാപക്ഷയം വേണമെന്ന് പറയുന്നത്. പിന്നെ ഇത്രയും പറയാം, സീനിയോറിറ്റി പറയാം. ഇത്ര വർഷത്തെ പാരമ്പര്യമുണ്ട്, അത് കവിഞ്ഞ് കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, പാപം ക്ഷയിച്ചിരുന്നില്ല. അപ്പൊ ഇത് ഇത്രയും കഴിഞ്ഞാൽ പാപം ക്ഷയിക്കും, നിർവചികിത്സമായ ജ്ഞാനം ഉണ്ടാകും. എന്ന് വിചാരിച്ച് ഇതിന് പല വശങ്ങളുണ്ട്. ഇത് ഒരു കർമ്മമായി ഇതിനെ വിശദീകരിക്കുകയാണ്. കർമ്മം ചെയ്യുക, ചിത്തശുദ്ധി, പിന്നെ തത്വശ്രവണം ചെയ്ത് ഏകാഗ്രമായ മനസ്സിൽ അവന് നിശ്ചയമായ ജ്ഞാനം ഉണ്ടാകുന്നു. പൊതുവായി പറയുന്ന കാര്യമാണ്. ഏത് കർമ്മം എപ്പോൾ ചെയ്യണം, ഏത് ചെയ്യാൻ പാടില്ല, അതൊക്കെ പിന്നീട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ നിർവചികിത്സം തത്വമസ്യേതി വാക്യാർത്ഥം അവധാരയതഃ കർമ്മണി അധികാരം അസ്തി. അപ്പോ തത്വമസി എന്നുള്ള ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവന് പിന്നെ കർമാധികാരമില്ല. നേരത്തെ പൂർവപക്ഷി പറഞ്ഞാൽ അവിടെയും കർമ്മം വേണമെന്നൊന്നും വേണ്ട, അതുവരെ കർമ്മത്തിന്റെ ആവശ്യമുണ്ട്. തത്വമസി എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ കർമ്മത്തിന്റെ ആവശ്യമില്ല. കർമ്മണി അധികാരോ അസ്ഥി ന അസ്ഥി. കർമ്മത്തിൽ കർമ്മം ഇല്ലാന്ന് പറഞ്ഞാൽ അവൻ അധികാരിയാകുന്നില്ല. അധികാരിയായാലേ കർമ്മം ചെയ്യാൻ പറ്റൂ. അധികാരം ഒരു പ്രധാനമായ വിഷയമാണ്. അധികാരം എന്ന് പറയുന്നത് ശ്രുതി സ്മൃതി വിധി അനുസരിച്ച് തീരുമാനിക്കുന്ന കാര്യമാണ്. അല്ല, ഇന്നത്തെ നമ്മുടെ കർമ്മങ്ങളിൽ നമുക്കുള്ള അധികാരമല്ല ഇവിടെ പറയുന്നു, അതും മനസ്സിലാക്കണം. ഒരാൾ അധികാരിയാകുന്നത് അത് അവനെ സംബന്ധിച്ച് വിഹിതം ആകുമ്പോഴാണ്, അവന് വേണ്ടി വിധിക്കുമ്പോഴേ അത് അധികാരിയാകത്തുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ആശ്രമ ധർമ്മങ്ങൾ അതിനധികാരിയാകും. ഗൃഹസ്ഥന്റെ ധർമ്മത്തിനല്ല ബ്രഹ്മചാരി അധികാരിയായിരിക്കുന്നു. അധികാരി ഭേദമുണ്ടല്ലോ, അതനുസരിച്ചാണ് പറയുന്നത്. പക്ഷേ തത്വമസിയുടെ വാക്യാർത്ഥം ജ്ഞാനമുണ്ടാകുന്നു, ആ അർത്ഥജ്ഞാനം ബോധിക്കുന്നവന് കർമ്മത്തിൽ അധികാരമില്ല, വിധി അവന് ബാധകമല്ല, അവന് കർമ്മം ചെയ്യേണ്ട കാര്യമില്ല എന്നർത്ഥം. കർമ്മം അതിൻ്റെ ഫലത്തെ കൊടുത്ത് പാപനാശമാണ്, പാപം നശിച്ച് മനസ്സിന് ഏകാഗ്രത വന്ന് ഇനിയതിനോ അതിൻ്റെ ആവശ്യമില്ല. വിവിധ യുക്ത ഏകാഗ്രതയാ ശ്രമണമനനേ കർത്തുസേ തദ്ദോസ്യ തത്വമസീതി വാക്യാനിർവിചികിത്സം ഞാൻ ഉത്പദ്യതേ നച്ച നിർവിചികിത്സം തത്വമസീതി വാക്യാർത്ഥം അവധാരേത കർമ്മണി അധികാരോ അസ്ഥി. അവിടെ മുതലേന കർമാധികാരം അവസാനിക്കുന്നു വിദുഷുവിൽ തന്നെ. വിദുഷ എന്ന് വെച്ചാൽ അവനിവിടെ ജ്ഞാനമുണ്ടായിക്കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഇവിടെ പണി തീരുന്നില്ല. ശ്രമണം കൊണ്ടുണ്ടായ ജ്ഞാനം പോരാ, അത് കഴിഞ്ഞ് വീണ്ടും മുമ്പോട്ട് പോകണം. ഏന ഭാവനായാം വാ ഭാവനാകാരി വാ സാക്ഷാത്കാരേ കർമ്മണ ഉപയോഗം. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഭാവന. ഭാവന എന്ന് പറയുന്നത് നിധിധ്യാസനം. ഇത് യോഗശാസ്ത്രത്തിന്റെ പ്രയോഗമാണ്. യോഗശാസ്ത്രത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്, ഭാവന എന്ന് പറയുന്നത് നിധ്യാസനത്തിൽ. അവിടെ ഇവിടെ ശ്രവണജന്യമായ ജ്ഞാനത്തിൽ തന്നെ കർമ്മത്തിന് യാതൊരു ബന്ധമില്ലെങ്കിൽ പിന്നെ ഭാവനയിൽ എന്താ? ഈ ഭാവനയും പോരാ, തീരുന്നില്ല. ഭാവന എന്ന് പറയുമ്പോൾ ധ്യാനം വരെ ആവുന്നുണ്ട്, പിന്നെ സാക്ഷാത്കാരം അടുത്തുണ്ട്, സമാധി അതടുത്ത്. അവിടെ എന്താ കർമ്മത്തിനെന്താ സ്ഥാനം? അവിടെയും കർമ്മത്തിന് സ്ഥാനമില്ല, സമാധിയും കർമ്മവും ഒരുമിച്ച് നടക്കും, ഒരിക്കലും നടക്കത്തില്ല. അപ്പോ ശ്രവണ മനനങ്ങൾക്കും കർമ്മവുമായി ബന്ധമില്ല. അതുകൊണ്ടാണ് പഴയകാലത്തൊക്കെ പറഞ്ഞിരിക്കുന്നത് സന്യസ്യ ശ്രവണം കുര്യാത്. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ശ്രവിക്കുക എന്ന് പറയാൻ പറ്റൂ? എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇന്ന് നമുക്കതിന് സൗകര്യമില്ല. അതുകൊണ്ട് സന്യസ്യ ശ്രവണം കുര്യാത് പറഞ്ഞാൽ ശരിയാകത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഒത്തുപോകത്തില്ല. ശ്രവണം, ഏകാഗ്രമായ ശ്രവണം, മനനം, ഭാവന, നിധ്യാസനം, അത് കഴിഞ്ഞ് അതിൽ നിന്നുണ്ടാകുന്ന അടുത്ത് സാക്ഷാത്കാരം ഉണ്ടാകുന്ന അവന്റെ ഫലമാണ് ശ്രവണം, മനനം, നിധ്യാസനം, സാക്ഷാത്കാരം. നേരത്തെ പറഞ്ഞു ചതുർത്ഥി പ്രതിപത്തി. അതിനെ സംബന്ധിച്ച് ആന്തരികമായി സംഭവിക്കുന്നതാണ് മുക്തി എന്ന് പറയുന്നത്. അപ്പൊ ശ്രവണം മുതലേ കർമ്മത്തിന് യാതൊരു ബന്ധമില്ലെങ്കിൽ പിന്നെ ഭാവനയിലും സാക്ഷാത്കാരത്തിലും മുക്തിയിലും ഒന്നും കർമ്മത്തിന് യാതൊരു ബന്ധമില്ല. അതെല്ലാം സ്വതന്ത്രമാണ്. അത് അതുകൊണ്ട് എന്നെ ഭാവനായാമ്പ ഭാവനക്കാരി ഇവ സാക്ഷാത്കാരി, ഭാവനയുടെ കാര്യമാണ് സാക്ഷാത്കാരം. ശ്രവണ മനന നിധ്യാസനം അതിൻ്റെ കാര്യമാണ് സാക്ഷാത്കാരം, ബ്രഹ്മാകാര വൃത്തി എന്ന് പറയുന്നു. കർമ്മണാം ഉപയോഗ, കർമ്മത്തിൻ്റെ ഉപയോഗം ഇല്ല എന്നുവെച്ചാൽ ഇല്ല എന്നർത്ഥം.